പറയുമ്പം കേട്ടോണ്ടിരിക്കുന്നവരോ? ഇതൊക്കെ നിങ്ങൾ എത്രയാണ് കേട്ടിരിക്കുന്നത്? ശരി, കേട്ട കാര്യം തന്നെ. തിരിച്ചങ്ങോട്ടെങ്കിലും കേട്ടവരടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ അപ്പൊ തെറികിടത്തോം. അതെന്തങ്ങനെ ഒരുപാട് കേട്ടറിയാ ചോദിക്കുമ്പോ അത് മനസ്സിൽ വരണ്ടേ? അപ്പം നമ്മള് കേൾക്കുന്നുണ്ടെങ്കിലും അറിയുന്നുണ്ടെങ്കിലും കേൾക്കാനും അറിയാനും ഒക്കെ അവിടെ ബാക്കി കിടക്കുകയാണ് എപ്പോഴും. അതവിടെ പക്ഷെ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നു. നമ്മൾ വിചാരിച്ചെല്ലാം കേട്ടു, എല്ലാം അറിഞ്ഞു. ഈ രണ്ടു ഉപാധിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഏതാണെന്ന് പറഞ്ഞ അടുത്ത ഏതാണെന്ന് ചോദിച്ചപ്പോ കത്തിയില്ല, കത്തിയ കത്തലിന്റെ കുഴപ്പം കത്തുന്നില്ല. ഒന്ന് അറിവിന് ഉപാധിയുണ്ട്, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ അതാണ്. അത് നമ്മൾ പറഞ്ഞു ഭാനത്തിന്റെ ഉപാധി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? അത് സൂക്ഷ്മഭൂതങ്ങൾ പരിണമിച്ച സൂക്ഷ്മഭൂതങ്ങളാണ് അറിവിന്റെ ഉപാധി. ആ ഉപാധിയോടുകൂടിയ അറിവിനാണ് നമ്മൾ സാധാരണ മനസ്സ്, ബുദ്ധി, ജ്ഞാനം എന്നെല്ലാം പറയുന്നത്. ആധുനിക ശാസ്ത്രത്തിൽ അതല്ല പറയുന്നത്. അവർ പറയുന്നത് എന്താണ്? ബ്രെയിനിൽ നിന്നാണ് അറിവ് ഉണ്ടാകുന്നത്. അദ്വൈതികളുടെ പഠനം അനുസരിച്ച് അവരെന്ത് പറയും? ഈ ബ്രെയിൻ എന്ന് പറയുന്നു എന്താണ്? എന്താണ് അതൊരു ഉപാധിയാണ്, അറിവ് പ്രകടമാകുന്നതിനുള്ള ഉപാധി. എന്നുവെച്ചാ അതിനോട് പ്രകടമാകുന്നു അത്രയേ ഉള്ളൂ. ഇപ്പോ ഈ ബൾബില് പ്രകാശമുണ്ട്. ഈ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? പ്രകാശം എന്ന് പറയുന്നത് ഒരു ഊർജമാണ്. ഊർജത്തിന്റെ ഒരു രൂപാന്തരമാണ്. ഇപ്പോ ഈ കാണുന്ന ഊർജത്തിന് ഊർജം ഇതേ കൂടി പ്രകാശം കാണുന്നുണ്ട്. ഈ ട്യൂബാണ് പ്രകാശത്തെ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റും. ട്യൂബ് എന്ന് പറയുന്ന സാധനം വേണം. അപ്പോ എന്താണെന്ന് നോക്കുമ്പോ അതിന്റെ പിന്നില് വൈദ്യുതി. അങ്ങനെ പോയി പോയി പോയി എവിടെ ചെല്ലും? അതങ്ങ് പോയി പോയി പരമാണു വരെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ അതിന്റെ അപ്പുറം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഈ ഊർജം അങ്ങനെ പോവുകയാണ് പിറകിലോട്ട്. അപ്പൊ അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്താണ് വ്യക്തതയില്ല. അപ്പോ എന്ന് വിചാരിച്ച് അതിനപ്പുറമൊന്നുമില്ലെന്ന് പറയാൻ പറ്റും. നമ്മൾ കുറെ പഠനം നടത്തി കഴിയുമ്പോൾ പിന്നെ സംഗതി പിടികിട്ടുന്നില്ല. എന്നാൽ അതുവരെ അറിഞ്ഞ അറിവൊക്കെ വലുത് തന്നെയാണ്. പരമാണു വരെ എത്തി എന്ന് പറയുന്നത് വലിയ കഴിവാണ്. പിന്നെയും അതിന്റെ പിന്നിലേക്ക് പോയി ഒരു തീരുമാനത്തിലെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അപ്പോ നമ്മുടെ ഈ പ്രകാശം എന്ന് പറയുന്നത്? ട്യൂബിൽ വരുമ്പോൾ ട്യൂബ് അതിന്റെ ഒരു ഉപാധി. അതുപോലെ നമ്മുടെ തലച്ചോറിലൂടെ അറിവ് വരുമ്പം തലച്ചോറെന്ന് പറയുന്നത് എന്തായി? ഒരു ഉപാധിയാണ്. അത് നിങ്ങളുടെ കിതാബിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറഞ്ഞില്ല? വിവരമില്ല. പഴയ നമ്മുടെ സർവജ്ഞന്മാർക്ക് ഈ ബ്രെയിനിനെ കുറിച്ച് ഒഴിച്ചു ബാക്കി പലതും അറിയാമായിരുന്നു എന്ന് വിചാരിച്ചത് ഉപാധി ആകാതിരിക്കില്ല. ഇതൊരു ഉപാധി തന്നെയാണ്. ശരി, ബ്രെയിനിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അറിവിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് ഒരു ശാസ്ത്രജ്ഞനും അവകാശപ്പെടാൻ പറ്റും. എപ്പോഴും അവർക്ക് പറയേണ്ടി വരും നമ്മൾ അറിഞ്ഞേ കൂടുതൽ ഇനിയും അറിയാനുണ്ട് എന്ന്. അപ്പൊ എവിടുന്ന് വന്നു ബ്രെയിനിൽ ഈ അറിവ്? അവിടെ സ്വയം ഉണ്ടായി എന്ന് പറയും. സ്വയം ഉണ്ടായി നിശ്ചയം എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ് വീണ്ടും പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു പഠിച്ചു പോകുമ്പോഴാണ് അതിനും പിന്നിൽ ഇതിന്റെ ഏതോ ഒരു സോഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാകും. അത് പോലെ തന്നെ അറിയുന്ന വിഷയങ്ങളും, ഏത് വിഷയത്തെ അറിഞ്ഞാലും എന്ത് വരുന്നു, നമ്മൾ അറിയുന്ന വിഷയങ്ങൾ ഏതായാലും ശരി, അത് നമുക്കൊരിക്കലും ഒരു പൂർണ്ണത സംഭവിക്കുന്നില്ല. അറിവിലും പൂർണ്ണതയില്ല, അറിയുന്ന വിഷയങ്ങളിലും പൂർണ്ണതയില്ല. ഒരുപാട് പരിമിതികളോട് കൂടിയ ഒരു വസ്തുവിനെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഗവേഷണം നടത്തുന്നത്. എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കും, ഞാൻ പുസ്തകത്തെ കാണും, എനിക്ക് ഈ പുസ്തകത്തെ കുറിച്ചുള്ള അറിവ് പൂർണ്ണമാണ്. ഒരിക്കലല്ല, ഇത് എന്തെല്ലാം എന്തെല്ലാം ഇത് ഇനി അറിയാനിരിക്കും. പുസ്തകത്തിന് നേരെ എന്റെ കണ്ണിന്റെ മുമ്പിൽ പിടിച്ചു കഴിഞ്ഞു പുസ്തകമാണെന്ന് പറയും. ത്രീ ഡയമെൻഷണൽ വ്യൂ പെർവേഴ്സൺ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവിടെ മുതൽ പ്രശ്നങ്ങളാണ്. പിന്നെ ഇതെന്താണെന്നുള്ളത് പല പല തരത്തിൽ പഠിക്കാൻ ശ്രമിച്ചാലും ഒരു ആയുസ് കൊണ്ട് ഇത് പഠിച്ചു തീരാൻ കഴിയത്തില്ല. എന്ത് വസ്തു കൊണ്ടാണ് അതുണ്ടാക്കിയിരുന്നത്, പേപ്പറാണ്, പേപ്പർ അവിടെ നിന്നുണ്ടായി, അത് എങ്ങനെ എങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അവസാനമില്ല. പിന്നെ നമുക്ക് എല്ലായിടത്തും നമ്മൾ എന്താ ചെയ്യുന്നത്, തൽക്കാലം കിട്ടുന്ന അറിവിൽ തൃപ്തിപ്പെട്ടിട്ട് പിന്നെയും പഠിക്കുന്നു, പിന്നെ അന്വേഷിക്കുന്നു. മനുഷ്യൻ തലമുറ തലമുറകളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വസ്തുവിനെ നമ്മൾ അറിയുമ്പോഴും അതിന് എന്തുണ്ട്, പരിമിതികളുണ്ട്. അതെന്തുകൊണ്ടാണ്, ഉപാധികളുണ്ട്. നിരുപാധികമായി ഒന്നിനെ അറിയാൻ പറ്റില്ല. നിരുപാധികമായി നമ്മൾ ഒന്നിനെ അറിയുന്നു എന്ന് വെച്ചാൽ അത് പിന്നെ പൂർണ്ണമായി അറിയുന്നു എന്നാണ്, അത് സാധ്യമല്ല. പരമാണുവിനെ പോലെ നമുക്ക് പൂർണമായി അറിയാൻ പറ്റുന്നില്ല. സ്ഥൂലം സൂക്ഷ്മം കാരണം തുല്യം എന്ന് എന്ത് എന്നെ വിളിച്ചാലും ശരി, നമ്മൾ അറിയുമ്പോൾ എന്ത് വരുന്നു, സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റുന്നു. അപ്പൊ അറിവിന്റെ ഉപാധി എന്താണെന്ന് പറഞ്ഞു ഇവിടെ, അത് പരിണമിച്ച സൂക്ഷ്മഭൂതങ്ങളാണ് ഇവിടെ ഉപാധിയായിരിക്കുന്നതെങ്കിൽ വിഷയങ്ങളെ അറിയുമ്പോഴോ എന്താണ് ഉപാധി? അറിവ് തന്നെ ഉപാധി. എന്നുവെച്ചാൽ ഇത് പുസ്തകമാണെന്ന് തന്നെ അറിയാൻ സഹായിക്കുന്ന എന്താണ്, എന്റെ അറിവാണ് എന്നേ ഞാൻ അറിഞ്ഞു എന്നല്ലേ പറയുന്നു. വിഷയത്തെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ബോധം, അതിനാണ് ഞാനിപ്പോ അറിവ് എന്ന് പറയുന്നത്. പുസ്തകജ്ഞാനം, ഇത് പുസ്തകം എന്നുള്ളത്. അപ്പോ ആ അറിവ് തന്നെ എന്ത് ചെയ്യുന്നു, പുസ്തകത്തിന് ഒരു ഉപാധിയായിരിക്കുന്നു. പുസ്തകജ്ഞാനത്തിന് ജ്ഞാനം തന്നെ എന്ത് ചെയ്യുന്നു, പുസ്തകം എന്ന് പറയുന്ന വിഷയത്തിന് ഉപാധിയായിരിക്കുന്നു. പറഞ്ഞാൽ നമ്മൾ പുസ്തകജ്ഞാനം എന്ന് പറയുന്നു പുസ്തകത്തെ കുറിച്ചുള്ള അറിവാണ്. അറിവെന്നുള്ള ഭാഗം കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് ചിന്തിക്കാൻ പറ്റും? പുസ്തകം പ്ലസ് ജ്ഞാനം, ജ്ഞാനത്തെ അങ്ങ് മാറ്റി, പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ? ഇപ്പൊ അറിവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പുസ്തകത്തെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോ അവിടെ അറിവാണ് പുസ്തകത്തിന് ഉപാധിയായിരിക്കുന്നത്. അത് എന്തിനറിഞ്ഞാലും ശരി, അവിടെയൊക്കെ എന്തുവരുന്നു, അറിയുന്ന വിഷയത്തിന് അറിവ് ഉപാധിയാവും. അതുകൊണ്ടാണ് ആ അതിനെ നമ്മൾ വിഷയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അറിവ് കൊണ്ട് അത് പരിമിതപ്പെടുന്നു, പരിച്ഛിന്നമാകുന്നു എന്നെല്ലാം പറഞ്ഞു. ആ വിഷയം സ്ഥൂലമായാലും സൂക്ഷ്മമായാലും കാരണമായാലും തുല്യമായാലും എന്ത് ചെയ്യുന്നു, നമുക്കതിനെ അറിവ് അതിനെ പരിമിതപ്പെടുത്തിയാണ് അറിവ് നമ്മളതിനെ അറിയുന്നത്. അറിയുമ്പോൾ അറിവ് തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ പരിമിതപ്പെടുത്തുന്നു, ഉപാധിയാണ്. നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, വെള്ളം കുടിക്കണമെങ്കിൽ കിണറ്റിൽ കിടക്കുന്ന വെള്ളം നേരെ നമ്മുടെ വായി കയറും, അവിടെ തൊട്ടി വേണം, പിന്നെ ഗ്ലാസ് വേണം, അത് ഇൻഡയറക്റ്റ് ആയിട്ട്. വെള്ളത്തെ കോരിയെടുക്കുന്നതിന് എന്ത് വേണം, പാത്രം വേണം. ഇപ്പൊ പാത്രം എന്ന് പറയുന്ന ഒരു ഉപാധി ഉപയോഗിച്ചാലേ നമുക്ക് എന്ത് പറ്റൂ, വെള്ളം പാത്രം എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഉള്ളിലാക്കാൻ പറ്റും, അതാണ് അതിന്റെ ഉപാധി. എന്നാ ഈ ഒരു ഉപാധി സ്വീകരിക്കാൻ വെള്ളം കുടിക്കാൻ പറ്റും. ഇപ്പൊ ഒരാൾ ഒരു കിണറ്റി ഇറങ്ങി കുടിക്കുന്നു, അല്ലേ, കിണറ്റി ഇറങ്ങി കുടിച്ചാൽ എന്താവും നമ്മുടെ ഉപാധി, നമ്മുടെ വായു തന്നെ ആവും, അല്ലേ, നീ കൈയാവും. അപ്പൊ ഉപാധി കൊണ്ട് അതിനെ സ്വീകരിക്കാൻ പറ്റും. എവിടെയും നമ്മളെല്ലാ വ്യവഹാരങ്ങളും ഉപാധികളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, പ്രവൃത്തികളും ചിന്തയും അതുപോലെ തന്നെ അറിവും. അങ്ങനെ വിഷയത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു, അറിവ് വിഷയമാകുന്നു എന്ന് പറഞ്ഞാൽ അറിവ് തന്നെ എന്ത് ചെയ്യുന്നു, ഉപാധിയാകുന്നു. അപ്പൊ അതിനൊരു പരിമിതിയാണ്, അറിവ് തന്നെ പരിമിതപ്പെടുത്തുന്നു. പിന്നെ അതിനെ മറ്റു പലത് സ്വാധീനിക്കും. അറിവിനെ നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ കർണങ്ങൾ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ, അത് നമ്മൾ പറയും നമ്മുടെ ബുദ്ധിയുടെ ഏകാഗ്രത, നമ്മുടെ ബുദ്ധിയുടെ സൂക്ഷ്മത എന്നൊക്കെ പറയുന്നത് നമ്മുടെ അന്ധകരണത്തിന്റെ ക്വാളിറ്റിയാണ്. ബുദ്ധിക്ക് നല്ല ഏകാഗ്രതയും സൂക്ഷ്മതയുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ അന്ധകരണത്തിന്റെ മനസ്സിന്റെ ക്വാളിറ്റിയാണ്. മനസ്സിന്റെ ആ ക്വാളിറ്റി അനുസരിച്ച് അറിവ് തെളിഞ്ഞു തെളിഞ്ഞു വരും. മനസ്സിന് ക്വാളിറ്റി കുറഞ്ഞാൽ നമ്മുടെ അറിവ്, കാരണം മനസ്സ് ആണ് അതിന്റെ ഉപാധി. മനസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഇത് ഒരുമിച്ചും മനസ്സിലാക്കണം, വേർതിരിച്ചും മനസ്സിലാക്കണം, സന്ദർഭം അനുസരിച്ച്. അറിവിന്റെ ക്വാളിറ്റി മനസ്സെന്ന് പറഞ്ഞാൽ അവിടെ മനസ്സെന്ന് പറയുന്നത് പരിണിത ഭൂതങ്ങളാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും നമ്മുടെ അറിവ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് നല്ല തെളിച്ചമുണ്ടെങ്കിൽ എങ്ങനെയാണോ തെളിഞ്ഞ കണ്ണാടിയിൽ നല്ല പ്രതിബിംബം ഉണ്ടാകുന്നത് പോലെ നമ്മുടെ അന്ധകരണം സൂക്ഷ്മമാണെങ്കിൽ എന്തുവരും, ബുദ്ധിയുടെ സൂക്ഷ്മത എന്ന് പറയുന്ന അന്ധകരണത്തിന്റെ സൂക്ഷ്മതയാണ്. ഇപ്പോ വിളക്ക് പ്രകാശിക്കുന്നു, നല്ല പ്രകാശം എന്ന് എന്തുകൊണ്ട് പറയുന്നു, അതിന്റെ തിരിയും എണ്ണയും അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്. വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയും നല്ല എന്താണ് തുണിയുമാണെങ്കിൽ നല്ല പ്രകാശമായിരിക്കും. അതേസമയം എണ്ണയുടെ ക്വാളിറ്റി കുറഞ്ഞ പ്രകാശം കുറയും, കറുത്തിരിക്കും, കരിന്തിരി എന്നൊക്കെ പറയും. അതുപോലെ നമ്മുടെ ബുദ്ധിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് അറിവ് തെളിയുന്നത്. നല്ല തെളിഞ്ഞ ഇതായിരിക്കും. അപ്പൊ അവിടെ അറിവെന്ന് പറയുമ്പോ ഓരോ സന്ദർഭത്തിലും എന്തിനെ പറയുന്നു എന്നുള്ളതാണ്. ബുദ്ധിയുടെ തെളിമ എന്ന് പറയുമ്പോ അവിടെ ഉദ്ദേശിക്കുന്നത് എന്തിന്റെ തെളിമയാണ്, പരിണിതമായ ഭൂതങ്ങളുടെ തെളിമയാണ്. അതിന് പഴയ ശാസ്ത്രം അനുസരിച്ച് പറയുന്നത് എന്താണ്, സാത്വികമായിരിക്കുന്നു, രാജസമായിരിക്കുന്നു, താമസമായിരിക്കുന്നു, പണ്ട് അങ്ങനെയാണ് പഴയ അറിവ്. ഇന്ന് പറയും നമ്മുടെ ബ്രെയിനിലുള്ള സെല്ലുകളുടെയൊക്കെ പ്രത്യേകതയാണ്, ജീനുകളുടെ പ്രത്യേകതയാണ് എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ടാണ് ബുദ്ധിയിൽ വ്യത്യാസം വരുന്നത്. മുമ്പ് പറഞ്ഞ അതല്ല അന്ധകരണത്തിന്റെ സാത്വികമായ സൂക്ഷ്മ ഭാവത്തിന്റെ പ്രത്യേകത. അപ്പൊ തെളിഞ്ഞ ബുദ്ധി എന്ന് പറഞ്ഞാൽ അവിടെ ബുദ്ധി എന്ന് പറയുന്ന അറിവിന്റെ തെളിമ എന്ന് പറയുന്നത് എന്താണോ എണ്ണയുടെയും തിരയുടെയും വിശേഷത പോലെയാണ്. അതുകൊണ്ടാണ് അതിന് ഉപാധി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ബുദ്ധി കൊണ്ടാണ് നമ്മളൊരു വിഷയത്തെ ഗ്രഹിക്കുന്നത്. അപ്പൊ എനിക്ക് പുസ്തകത്തെ കുറിച്ച് എനിക്കുണ്ടാകുന്ന അറിവ്, കാണുമ്പം എനിക്കുണ്ടാകുന്ന അറിവ്, കണ്ടുള്ള അറിവ്, ചാക്ഷുഷഞ്ജാനം എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ഒരുപോലെയല്ല. എന്തുകൊണ്ട്? എന്റെ കണ്ണെന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് കുറച്ച് പഴകിയതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ കാണുന്ന പുസ്തകമല്ല നിങ്ങൾ കാണും. എന്തുകൊണ്ട്? കണ്ണിന് വ്യത്യാസമാണ്. എന്റെ കാഴ്ചയ്ക്ക് ഒരു മങ്ങലുണ്ട് കണ്ണാടി വെച്ചാലും. പക്ഷെ കണ്ണാടി വെക്കാതെ ഒരാൾ കാണുമ്പം അതിന് കുറച്ചുകൂടെ തെളിച്ചമുണ്ട്. ഇതൊക്കെ ഉപാധികളാണ്. അപ്പൊ കേവലം വിഷയത്തിന് അറിവ് മാത്രമല്ല ഉപാധികളും, അറിവ് ഇനും അനേകം ഉപാധികളുണ്ട്. കാലദേശങ്ങളെല്ലാം ഉപാധിയായിട്ട് വരും. അപ്പൊ സ്ഥൂല സൂക്ഷ്മ കാരണ വിഷയങ്ങളെ അറിയുന്നു എന്ന് പറയുമ്പോ അവിടെ അറിവ് ആ വിഷയത്തിന് ഉപാധിയായി തീരുന്നു. എന്തിനറിഞ്ഞാൽ എന്ന് പറയുമ്പോ വീണ്ടും അവിടെ എന്തോന്നു സ്വാഭാവികമായി ഉപാധിയോട് കൂടിയത്. സ്വാഭാവികത്തിന്റെ അർത്ഥം എന്താണ്? ഉപാധിയോട് കൂടിയത്. ഇവിടെ അപ്പൊ എന്തായി ഉപാധിയോട് കൂടിയത്? ഇവിടെ എന്താണ് ഉപാധിയോട് കൂടിയത്? വിഷയം. എങ്ങനെയാണോ അറിവ് ഉപാധിയോട് കൂടിയത്, സ്വാഭാവികം എന്ന് പറഞ്ഞ ഉപാധിയോട് കൂടിയത്, ഉപാധിന സഹവർത്തത, ഉപാധിയോട് കൂടിയത്, അറിവ് ഉപാധിയോട് കൂടിയത് എന്ന് പറഞ്ഞാൽ അവിടെ എന്തായി ഉപാധി? പരിണതഭൂതം, പരിണാമം സംഭവിച്ചു. അതിന്റെ പരിണാമം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, സാത്വിക രാജസ താമസ ഭാവത്തിൽ മാറിക്കൊണ്ടിരിക്കുക, അതാണ് അതിന്റെ പരിണാമം എന്ന് പറയുന്നത്. അതിന് ഒരു നില നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണോ? നമ്മുടെ ബുദ്ധി എപ്പോഴും അതുപോലെയാണോ? ഇപ്പോ ഒരു നിലയിലായിരിക്കും, കുറച്ചു കഴിയുമ്പോൾ ഈ ബുദ്ധി കാണത്തില്ല, കുറച്ചു കഴിയുമ്പോൾ വേറെ രീതിയിലായിരിക്കും. ഒരേ നിലയിൽ ആരുടെ ബുദ്ധി നീക്കത്തില്ല? നിങ്ങളുടെ ബുദ്ധി നീക്കത്തില്ല, എന്റെ ബുദ്ധി നീക്കത്തില്ല, മാറിക്കൊണ്ടേ. ശരിക്കും ഉറക്കം കിട്ടിയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ബുദ്ധി? മാറും. ഇനിയിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ഉറക്കം വന്നാലോ ബുദ്ധി മാറും. ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും മാറുന്നു എന്ന് വെച്ചാൽ അവിടുത്തെ പരിണതമായ പരിണമിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഭൂതങ്ങളുടെ മാറ്റം, അതിന്റെ പരിണാമം എന്നുള്ളതാണ് എപ്പോഴും സാത്വിക രാജസ്വഭാവം. ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. അതിന്റെ പേര് കേട്ടിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്, നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണ്. ഇത് എങ്ങനെയാണോ നമ്മുടെ അറിവിൽ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു? വിഷയവും സ്വാഭാവികമാകുന്നു. അവിടെ ഒരു ഉപാധി വരും. എന്താണോ അറിവ് തന്നെ ഉപാധിയായി തീരുന്നു. പുസ്തകത്തെ അറിയുന്നു, അറിയുമ്പോ അറിവ് തന്നെ പുസ്തകത്തിന് ഉപാധിയുമാകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും അറിവ് ഒരു കാര്യത്തിൽ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ എല്ലാവരുടെയും ഉപാധികൾ വേറെയാണ്, അറിവെന്ന് പറയുന്ന ഉപാധി വേറെയാണ്. അതിനെന്താ കാരണം? അത് ആശ്രയിക്കുന്ന നാനാ ഉപാധികളെല്ലാം വേറെ വേറെയായിരിക്കും. കണ്ണിന്റെ കാര്യത്തിൽ മാത്രമല്ല, ചെവിയുണ്ട് കേൾക്കുമ്പോഴും മണക്കുമ്പോഴും രുചിക്കുമ്പോഴും സ്പർശിക്കുമ്പോഴും എല്ലാം എന്ത് പറയും, ഇതിനെല്ലാം വിഷയങ്ങളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾക്കും വിഷയമുണ്ട്. അവിടെ എല്ലാം എന്ത് വരുന്നു? നമ്മൾ ആ വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ ആ അറിവ് അതിന് ഉപാധിയായി. അങ്ങനെ ഏതുവരെ പരമാവധി ഗ്രഹിക്കാൻ പറ്റും? തുരിയന്മാരെ എന്ന് വെച്ചാൽ തുര്യൻ എന്ന് പറയുന്നത് നിരുപാധികമായ ചൈതന്യമാണ് തുര്യൻ. കാരണം ഈ ഉപാധികൾക്ക് എവിടെയെങ്കിലും ഒരു അവസാനം വരണം. ഈ ശരീരം ഒരു ഉപാധിയാണ്, മനസ്സുപാധിയാണ്, ഇന്ദ്രിയങ്ങൾ ഉപാധിയാണ്. അപ്പൊ ഈ ഉപാധികൾക്ക് എവിടെയെങ്കിലും ഒരു അവസാനം വരണം. ഉപാധികൾക്ക് അവസാനം വരുന്നതാണ് എന്ത്? തുര്യൻ. അപ്പൊ പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? തുര്യനെ അറിയാൻ ശ്രമിക്കുന്നു. എങ്ങനെ അറിയാൻ ശ്രമിക്കുന്നു? ചിന്തിച്ച് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇന്നതാണ് തുര്യൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അവസാനം നമുക്ക് ബോധ്യപ്പെടുന്നു ഇന്നതാണ് തുര്യൻ. എപ്പോഴാണോ നമുക്ക് ബോധ്യപ്പെടുന്നത്, അപ്പൊ എന്ത് വരുന്നു? തുര്യൻ എന്താകുന്നു? സ്വാഭാവികമാകുന്നു. തുര്യൻ നിരുപാധീനായിരിക്കുന്ന ഏതുവരെ? ഏതുവരെയാണ്? നമ്മൾ അറിയാതിരിക്കുന്നത് വരെ. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അപ്പോ തുര്യൻ സ്വാഭാവികമാണെന്ന് വെച്ചാൽ നമ്മളതിനെ അറിയുന്നു എന്നാണ്. അത് എങ്ങനെ അറിഞ്ഞാലും ശരി, ഞാനിപ്പോ പറയണത് ആയിരിക്കുന്ന ശരീരത്തോടുകൂടി ഞാനാണ് തുര്യൻ എന്ന് പറഞ്ഞു. അതും ഒരു സ്വാഭാവികമായ അറിവാണ് തുര്യനെ സംബന്ധിച്ച്. നമുക്ക് ഒരാളുകളെയല്ല, അതല്ല തുര്യൻ, അങ്ങനെയല്ല അറിയണം. തുര്യനെ കുറച്ചുകൂടി സൂക്ഷ്മമായി അറിയണം. അതെങ്ങനെ അറിയും? ഉള്ളിൽ ഇങ്ങനെ അറിവിന്റെ രൂപത്തിലിരിക്കുന്നു, അതാണ് തുര്യൻ. ശരി, ഉള്ളിൽ അറിവിന്റെ രൂപത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അറിവ് എന്താണ്? ഉള്ളിലിരിക്കുന്ന അറിവ് എന്താണ്? അത് മനസ്സാണ്, ബുദ്ധിയാണ്. അതെന്താണ് നേരത്തെ പറഞ്ഞു? അപ്പൊ അതാണോ തുര്യൻ? ആണോ മനസ്സും ബുദ്ധിയുമാണോ തുര്യൻ എന്ന് പറയുന്നു? അതിനുത്തരവില്ല. എന്താണ് പഴം വിഴുങ്ങിയുള്ള പോലെ ഇരിക്കുന്നു? മനസ്സോ ബുദ്ധിയാണോ തുര്യൻ? എന്താ പേടി? മനസ്സും ബുദ്ധിയൊക്കെ എന്ന് പറയുന്നത് എന്താണ് നേരത്തെ പറഞ്ഞില്ലേ? അതൊരു സ്വാഭാവികമായ അറിവാണത്, സ്വാഭാവികമായ അറിവാണ്. പക്ഷെ അതാണ് ഒരാൾ പറയുന്നത് എന്റെ ഉള്ളിലിരിക്കുന്ന അറിവാണ് തുര്യൻ എന്ന് പറഞ്ഞാൽ എന്തായി? അത് തുര്യനെ കുറിച്ചുള്ള ഒരു ജ്ഞാനമാണ്, പക്ഷെ അത് സ്വാഭാവികമാണ്. അങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കാം. അവൻ പറയുന്നുവല്ല, ആ ഉപാധികളെല്ലാം നിഷേധിച്ച് ഉപാധിരഹിതനായിരിക്കുന്ന, എന്നുവെച്ചാൽ നിരുപാധികമായിരിക്കുന്ന ബോധമാണ് തുര്യൻ എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നത് വരെ മാത്രമേ എന്താവൂ? നിരുപാധികമാകത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഏതാണോ ഭാസ്യമായിരിക്കുന്നത്, ഭാനത്തിന് വിഷയമായിരിക്കുന്നത്, അത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് അറിവ് സ്വാഭാവികമാകുന്നത് പോലെ തന്നെ അറിവിന്റെ വിഷയവും സ്വാഭാവികമാകുന്നു. അറിവിന്റെ വിഷയവും സ്വാഭാവികമാകുന്നു എന്ന് പറയുന്നതാണ്. ഒന്ന് സ്വാഭാവികമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമല്ല. സത്യം എന്ന് പറയുന്നതിന് നിരുപാധികമായിരുന്നു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരുപാധികമായിരിക്കുന്ന ആ തുര്യനെ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമാക്കുകയാണ്. എങ്ങനെ സ്വാഭാവികമാക്കുന്നു? അഹം ബ്രഹ്മാസ്മി അറിഞ്ഞിട്ട്. അറിയാതിരുന്ന പ്രശ്നമൊന്നുമില്ല, നിരുപാധികമായി തന്നെ ഇരിക്കും. നമ്മൾ അറിയുന്നത് കൊണ്ടാണ് എന്തായി പോകുന്നത്? സ്വാഭാവികം ആയി പോകുന്നു അല്ലേ. അപ്പോ വളരെ ശുഭ്രമായ ഒരു ക്യാൻവാസ്, അത് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. ചിത്രം വരച്ചു കഴിഞ്ഞാൽ ക്യാൻവാസ് എന്തായി മാറുന്നു? പിന്നെ ക്യാൻവാസ് അല്ല, പിന്നെ നമ്മൾ ക്യാൻവാസ് എന്ന് തന്നെ വിളിക്കത്തില്ല. എങ്ങനെ ചിത്രം അല്ലേ നമ്മൾ പറയും, പടമാണ്. പക്ഷെ പടം വരയ്ക്കായിരുന്നാലോ അത് കേവലം ക്യാൻവാസാണ്. അപ്പോ പടം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് സ്വാഭാവികമാണ്. നിങ്ങൾക്ക് ചിത്രം എന്ന് പറയുന്ന ഉപാധിയോട് കൂടിയതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാണ്, പൂർണമായും ഉദാഹരണങ്ങളൊന്നും ശരിയല്ല. ഉദാഹരണമാണ് പറയുന്ന കാര്യമെന്ന് ധരിച്ചു കളയത്. ദൃഷ്ടാന്തം അല്ല ദാഷ്ടാന്തികം, രണ്ടും രണ്ടു തന്നെയായിരിക്കും എപ്പോഴും. പിന്നെ ചില സമാനതകളുണ്ട്. എങ്ങനെയാണ് ഒരു ശുദ്ധമായ ഭിത്തിയെ നമ്മൾ ചിത്രമാക്കി മാറ്റുന്നത്? അപ്പൊ അത് സ്വാഭാവികമായി തീരുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, തുര്യനെ നമ്മൾ അറിയുമ്പോ അറിവ് തന്നെ അവിടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ അറിവ് തുര്യനെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് അറിവ് ഉപാധിയായി തീരുന്നത്. അപ്പോ ഈ തുര്യനെന്ന് പറയുന്നത് എന്താണ്? അത് അറിവ് തന്നെ അല്ലേ. തുര്യൻ എന്ന് പറയുന്ന അറിവ് തന്നെയാണ്. അപ്പോ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മള് ഇപ്പൊ ഇവിടെ ബൾബുണ്ട് അല്ലേ, ബൾബ് ഓഫ് ചെയ്താണ് ഇവിടെ പ്രകാശം അല്ലേ. ബൾബ് ഓഫ് ചെയ്താലും പ്രകാശം, പക്ഷെ നമ്മളിപ്പോ കാണുന്ന പ്രകാശം ഏതാണ് എന്ന് പറയാൻ പറ്റും? രണ്ടുമുണ്ട്, സൂര്യപ്രകാശം ഇവിടെയുണ്ട്, ബൾബിന്റെ പ്രകാശമുണ്ട്. അപ്പോ ഈ ബൾബിന്റെ പ്രകാശം വന്നുകൊണ്ട് എന്ത് പറ്റി? നമുക്ക് ഒറിജിനൽ സൂര്യപ്രകാശത്തിന് അതുപോലെ കാണാൻ പറ്റത്തില്ല, പറ്റൂ? രണ്ടും പ്രകാശമാണ്. എന്നാ സൂര്യപ്രകാശത്തെ നമുക്ക് കാണാതിരിക്കാൻ പറ്റും? അതും പറ്റത്തില്ല. നമ്മളെന്ത് ചെയ്തു? അധികമായിട്ടൊരു പ്രകാശത്തെ കൂടെ ഉപയോഗിച്ചു. മറ്റേ പ്രകാശത്തെ നമുക്ക് ഇല്ലാതാക്കാനോട്ട് കഴിയുന്നുമില്ല. അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്? സൂര്യൻ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ പ്രകാശമാണ്, പക്ഷെ അങ്ങനെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ സൂര്യനിൽ നമ്മൾ വേറൊരു പ്രകാശം, അങ്ങോട്ട് വേറെ ടോർച്ച് അടിക്കുകയാണ്. അതാണ് നമ്മുടെ അഹം ബ്രഹ്മാസ്മി. ഇത് രണ്ടും പ്രകാശം തന്നെ, പക്ഷെ ഈ സൂര്യപ്രകാശത്തെ നമ്മൾ മറ്റൊരു പ്രകാശം കൊണ്ട് കാണുന്നത് പോലെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏതാണ് സൂര്യപ്രകാശം ഏതാണ് ബൾബിന്റെ പ്രകാശം. രണ്ടും ഉണ്ട് ഇവിടെ. ഈ അതിന് സൂര്യപ്രകാശത്തിന്റെയും ബൾബിന്റെ പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ്? കറണ്ട് പോയി കഴിഞ്ഞാലും സൂര്യപ്രകാശം ഇവിടെ ഉണ്ട് അല്ലേ. കറണ്ട് ഉണ്ടെങ്കിലേ എന്ത് വരൂ? അപ്പൊ നമ്മൾ ഒരുപാട് ചിന്തിച്ച് വിചാരം ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബൾബിന്റെ പ്രകാശമാണെന്ത്? അഹം ബ്രഹ്മാസ്മി. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് പ്രകാശം ഉണ്ട് ഇവിടെ? തുര്യപ്രകാശം. തുര്യപ്രകാശം ഇവിടെ എപ്പോഴും ഉണ്ട്. ആ തുര്യപ്രകാശം നിരുപാധികമാണ്. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ കണ്ണിനെ സംബന്ധിച്ച് ഈ സൂര്യന്റെ പ്രകാശം പോരാണ്. നമുക്ക് എന്തുകൂടെ വേണം? ബൾബിന്റെ പ്രകാശം. ഇതൊരു ദൃഷ്ടാന്തമാണ്. അതുപോലെയാണ് നമുക്കെന്ത് വേണം? നമ്മുടെ ഉള്ളിൽ ഈ തുര്യൻ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് എന്ത് വേണം? അഹം ബ്രഹ്മാസ്മിയാണ്. അത് നമ്മുടെ ബുദ്ധിയുടെ ഒരു ആവശ്യമാണ്. ഇതിവിടെ ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ ആവശ്യമാണ്. നമ്മൾ നമ്മുടെ കണ്ണിനാണ് ഇപ്പൊ ആവശ്യമായി വന്നിരിക്കുന്നത് എന്താണ്? ബൾബിന്റെ പ്രകാശം. അതുപോലെ നമ്മുടെ ബുദ്ധിക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് ഒരു പ്രകാശം, അഹം ബ്രഹ്മാസ്മി. അപ്പൊ അത് കൃത്രിമമായ ഒന്നാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. രണ്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ആപേക്ഷികമായി നോക്കിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തെ അപേക്ഷിച്ച് ബൾബിന്റെ പ്രകാശം എന്താണ്? കൃത്രിമമാണ്. അതെപ്പോഴും വരെയും പോവുകയും ചെയ്തു. മറ്റൊരു 12 മണിക്കൂർ എന്തായാലും ഇങ്ങനെ തന്നെ നിൽക്കും. അല്ല, സദാ പ്രകാശിച്ചിരിക്കുന്നതാണ് എന്ത്? തുരിയൻ. പക്ഷെ അത് സദാ പ്രകാശിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബുദ്ധിയുടെ ദോഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു പ്രകാശത്തെ ഉണ്ടാക്കുന്നു, അഹം ബ്രഹ്മാസ്മി. ആ ബുദ്ധിയുടെ ദോഷത്തെന്ന് പറയുന്നത് അജ്ഞാന സംശയ, ഇതെല്ലാം ബുദ്ധിയിലാണ്. അതിനെയൊക്കെ മാറ്റിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അഹം ബ്രഹ്മാസ്മി എന്നുള്ള അറിവുണ്ട്. പക്ഷെ ഈ അറിവ് എന്താണ്? ആത്യന്തികമായിട്ട് ഒരു ഉപാധിയാണ്. നിരുപാധികമായിരിക്കുന്ന ആ പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? ഇത് സ്വാഭാവികമാകും. അപ്പോ എപ്പോഴാണോ പറയുന്നത് എനിക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അറിവുണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിച്ചത്? ആ സ്വയം പ്രകാശിക്കുന്ന തുര്യനെയും നമ്മൾ വെള്ളത്തിലാക്കി, അതിനെയും മെട്ടിലാക്കി. എന്തുകൊണ്ട്? നിരുപാധികമായ അതിന് ഈ അറിയുന്നവൻ സ്വാഭാവികം. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞത് സത്യത്തെ അല്ല, നിങ്ങൾ അറിഞ്ഞത് എന്തോ കുഴപ്പം, അതാ സത്യമാണ്. അതുകൊണ്ട് ധ്യാനത്തിന്റെ വിഷയമായിരിക്കുന്ന തുര്യനും എന്താണ്? അസത്യമാണ്, സത്യമല്ല എന്നതുകൊണ്ടാണ് പറയുന്നത്.